മെഴുകു തിരികൾ ഉരുകിയുരുകി അകമയുതിരും നോവിൽ നഗര വഴിയിൽ പകലുകളിലും ഇരുളു കലരും നാളിൽ ഒരു നിഴലു പോലിതിലെ ഒഴുകിയോ ഞാൻ അഴലരുളി മാഞ്ഞതെവിടെ നീ ഒഴിയുമൊരു താരമായെന്നിൽ വന്നു നീ പതിയെ തഴുകാൻ മറന്നു ഞാൻ അകലെയൊരു കോണിൽ നീ നേരെയൊരുകുമ്പോ അരികിലിനി ഞാൻ വരാ ചിറകുമിനി ഞാൻ സമയ നദി തൻ തിരയിലൊരു നാൾ തിരികെയൊഴുകാമെങ്കിൽ പഴയ നിമിഷം ഇനിയും അതുപോൽ നുകരുവതിനായെങ്കിൽ കരതളിരിലെന്തരുളും പകരമായി ഞാൻ അരികയിനിയൊന്ന് വരുമോ നീ ഒഴിയുമൊരു താരമായെന്നിൽ വന്നു നീ പതിയെ തഴുകാൻ മറന്നു ഞാൻ അകലെയൊരു കോണിൽ നീയും ിലിനി ഞാൻ വരാം ചിറകുമിനി ഞാൻ ഏകിടാം അനുദിനവും അവളിലെ സ്വരമധുരമോർമയ തളരുമൊരു നേരം ചൂടി ഞാൻ ഒഴിയുമൊരു താരമായെന്നിൽ വന്നു പതിയ തഴുകാൻ മറന്നു ഞാൻ അകലെയൊരു കോണിൽ നീയും വേറെയൊരുകുമ്പോൾ അരികിലിനി ഞാൻ വരാ ചിറകുമിനി ഞാൻ ഏകിടാം.